അതിട്ട് നാമധാതു. സുപാത്മന കെച്ച് ഋഷി കർമ്മണ യേശുദോ സംബന്ധന സുബന്ധാത് ഛായാം അർത്ഥേ കെച്ച് പ്രത്യയോ വാസ്യാത്. സാധാരണ വ്യുത്പത്തി വശത്തിൽ ധാതുക്കളിൽ നിന്നാണ് പ്രാതിപദികം സുബന്ധം എല്ലാം ഉണ്ടാകുന്നത്. രമു ധാതുവിൽ നിന്ന് രാമ പ്രാതിപദികം ഉണ്ടാകും. രാമപ്രാതിപദികത്തിൽ നിന്ന് രാമഹ സുബന്ധം ഉണ്ടാകും. ഇനി ഇതിനെ വീണ്ടും ധാതുവാക്കാം. അതാണ് നാമധാതു പ്രകടനത്തിൽ. ഇത്രയും കടന്നു വന്ന പ്രാതിപദികത്തെയോ സുബന്ധത്തെയോ വീണ്ടും ധാതുവാക്കി, വീണ്ടും അതിൽ നിന്ന് തിങ്ങന്ത്രമാക്കും. രമ ധാതു എന്ന് പറയുന്നത് രമതി തിങ്ങന്തമാണോ, അതിനെ പ്രാതിപദ്യമാക്കി രാമ, പിന്നെ സുബന്ധമാക്കി രാമഹ, ഇനി വീണ്ടും അതിനെ തിങ്ങന്തമാക്കുന്നു, ധാതുവാക്കി തിങ്ങന്തമാക്കുന്നു. അത് ഏത് പ്രാതിപദികത്തെയും ഏത് സുബന്ധത്തെയും തിങ്ങന്തമാക്കാം, എന്നുവെച്ചാൽ ധാതുവാക്കി തിങ്ങന്തമാക്കാം. പക്ഷെ പ്രയോഗത്തിലുണ്ടെങ്കിൽ മാത്രം, ശിഷ്ടപ്രയോഗം അനുസരിച്ച്. അല്ലാതെ നമുക്ക് വ്യാകരണം ഉപയോഗിച്ച് അങ്ങനെ ചെയ്യാൻ സ്വാതന്ത്ര്യമില്ല. അതിൽ ഈ സൂത്രത്തിൽ കെച്ച് പ്രത്യേകം ഇരിക്കുകയാണ്. കെച്ച് എന്താണ്? ഇഷി കർമ്മണഹ ഒന്ന്. ഏതിൽ നിന്നാണോ കെച്ച് പ്രത്യയം വരുന്നത് അത് ഇച്ഛയുടെ കർമ്മമായിരിക്കും. അതായത് ഇവിടെ പറയുന്നു പുത്രം ആത്മനഹ ഇച്ഛതി, തനിക്ക് പുത്രൻ വേണമെന്ന് ആഗ്രഹിക്കുന്നു. ആര്? പിതാവ് തനിക്ക് പുത്രം വേണമെന്ന് ആഗ്രഹിക്കുന്നു. ഇപ്പൊ പുത്രം ആത്മനെ ഇച്ഛതി, ഇച്ഛയുടെ കർമ്മം എന്താണ്? പുത്രശബ്ദത്തിൽ നിന്ന് കെച്ച് പ്രത്യയം വരും. അത് മാത്രം പോരാ, ഏഷിതുഹു സംബന്ധിന, ഏതിൽ നിന്നാണോ കെച്ച് വരുന്ന അത് ഇച്ഛിക്കുന്നവനുമായിട്ട് ബന്ധമുണ്ടായിരിക്കും. ഇവ പുത്രൻ പിതാവുമായിട്ട് ബന്ധമുള്ളതാണ്. അത് എങ്ങനെയുള്ള ബന്ധമായിരിക്കണം? ആത്മനഹ എന്നാണ് ഇവിടെ. ആത്മനഹ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തനിക്ക് ഇച്ഛിക്കുന്ന എന്തോ അത് തൻ്റെ ഇതായിരിക്കണം, തൻ്റെ ഇതായ ഒന്ന്. ഏഷേത് സംബന്ധിയായ കർമ്മമായിരിക്കും. എന്നുവെച്ചാൽ താൻ അവിടെ ആരെങ്കിലും ഇച്ഛിച്ച് ആരോടെങ്കിലും സംബന്ധം ഉണ്ടായപ്പോരാ, ഇച്ഛിക്കുന്നവൻ താൻ തന്നെ ആയിരിക്കും ഉള്ളത്. ആത്മനാന്ന് പറയുന്നത് എന്ന് പറഞ്ഞാൽ താൻ തനിക്ക് എന്തിനെങ്കിലും ഇച്ഛിച്ചാൽ ആ കർമ്മവാചകമായ സുബന്ധത്തിൽ നിന്ന് കെച്ചുവരും. ഇവിടെ ആത്മനഹ പുത്രം ഇച്ഛതി എന്ന് വിഗ്രഹിക്കുന്നു. ആത്മനാന്ന് പറഞ്ഞിരിക്കുന്നത് താൻ എന്നുള്ള അർത്ഥത്തിലാണ്. ആത്മനിശബ്ദ സ്വ ആത്മനഹ എന്ന് വെച്ചാൽ സ്വസ്യ. അതാണ് ഇവിടെ പറഞ്ഞത് ഏഷതു സംബന്ധന, തനിക്ക് ഇച്ഛിക്കുന്ന താനാണ്. അപ്പൊ തന്നോട് ബന്ധമുള്ള എന്താണ്? ഇച്ഛയുടെ കർമ്മം. എന്നുവെച്ചാൽ തന്റെ ഇച്ഛയുടെ കർമ്മം എന്ന് ഫലത്തിൽ വരും. താൻ ഇച്ഛിക്കുമ്പോൾ തന്റെ ഇച്ഛയുടെ കർമ്മമായ സുബന്ധം, അത് സുബന്ധമായിരിക്കണം. ആണ് ഇഷി കർമ്മണ യേശു സംബന്ധന സുബന്ധ ഇച്ഛായാം. അപ്പൊ ഇച്ഛായാം അർത്ഥേ കെച്ച്, ഇച്ഛാർത്ഥത്തിൽ കെച്ച് പ്രത്യം വരുന്നു. തന്റെ ഇച്ഛയുടെ കർമ്മത്തിൽ നിന്നു എന്ന് ചുരുക്കം. തന്റെ ഇച്ഛയുടെ കർമ്മത്തിൽ നിന്ന് എന്ന് പറഞ്ഞാൽ തന്റെ ഇച്ഛയുടെ കർമ്മമായ സുബന്ധത്തിൽ നിന്ന് എന്ന് വിശദീകരിക്കാം. തന്റെ ഇച്ഛയുടെ കർമ്മമായ സുബന്ധം, പുത്രം ആത്മന ഇച്ഛ. അപ്പോ തന്റെ എന്ന് കാണിക്കാൻ വേണ്ടി ആത്മനാന്ന് പറഞ്ഞു. തന്റെ ഇച്ഛയുടെ കർമ്മമാണ് എന്തവിടെ? പുത്രൻ. അസുബന്ധമാണ്. അങ്ങനെയുള്ള സുബന്ധങ്ങളിൽ നിന്ന് അപ്പൊ ഇവിടെ ഇഷി കർമ്മണ എന്ന് പറഞ്ഞുകൊണ്ട് സാറിന് ഇത് കർമ്മത്തിൽ നിന്നേ വരാറുള്ളൂ. പക്ഷെ അപൂർവമായി അധികരണത്തിൽ നിന്നും വരും, ഇച്ഛയുടെ അധികരണത്തിൽ നിന്നും വരാം. പക്ഷെ അത് സാർവത്രികമല്ല, അപൂർവമാണ്. പൊതുവെ വരുന്ന എന്തായിരിക്കും? ഇച്ഛയുടെ കർമ്മത്തിൽ എന്ന് പറഞ്ഞാൽ ദ്വിതീയാന്തത്തിൽ നിന്നായിരിക്കും വരുന്നത്. പുത്രം ആത്മന ഇച്ഛതി പിത എന്ന് പറയുന്നിടത്ത് പുത്രം എന്ന് പറയുന്നത് ഏതെന്താണോ? ദ്വിതീയാന്തം, കർമ്മമായിരുന്നു. കർമ്മണി ദ്വിതീയ എന്ന് കച്ചു വരും. അപ്പോ സുബന്ധത്തിൽ നിന്നാണ് വരുന്നത്, പുറത്തെയും വരുന്നു. അപ്പൊ പ്രക്രിയ എന്ന് പറയുന്നത് അലൗകിക വിഗ്രഹാവസ്ഥയിലായിരിക്കും നടക്കുന്നു. എങ്ങനെ വിഗ്രഹിക്കും? ലൗകിക വിഗ്രഹം എങ്ങനെയാണ്? പുത്രം ആത്മന ഇച്ഛതി പിത. അലൗകിക വിഗ്രഹം എങ്ങനെയായിരിക്കും? പുത്ര അം കെച്ച്. കെച്ച് പ്രത്യം വരുന്നത് ആത്മന തന്നിൽ നിന്നല്ല, പിതാവിൽ നിന്നൊന്നുമല്ല, പിന്നെ ഏതിൽ നിന്നാ? പുത്രനിൽ നിന്നേ വരുന്നുള്ളൂ. അതുകൊണ്ട് പുത്ര അം കെച്ച് ചകാരവിത്തായേ സൂത്രം ചുടുവക്കാരവിത്തായി എങ്ങനെ ശേഷിക്കുന്ന യ പുത്ര അം യ എന്ന അലോകിക്കുന്നു. പുത്ര അം യാന്നിരിക്കുമ്പോൾ മുമ്പ് പഠിച്ച സൂത്രം വരുന്നു. ആ ഇവിടെ പുത്ര അം കെച്ച് എന്നിരിക്കുമ്പോൾ കെജന്തമായിട്ട് ധാതുവായി. സൂത്രം ഏത്? സൻകെച്ച് കമ്യച് കെങ്കശോധാചാര അതിപ്പോ വീണ്ടും കെച്ച് വന്നു. ഇത് ധാതുവായി. പുത്ര അം കെച്ച് യ എന്നുള്ള ധാതുവായി കഴിഞ്ഞാൽ വരുന്നു സുബോധാതു പ്രാതിപദിക്കു. ഏതയോരവിശിസ് പോലും ഏതയോഹോ എന്ന് പറഞ്ഞ ധാതുവിന്റെയും പ്രാതിപതിയത്തിന് ഉദാഹരണം നേരത്തെ പഠിച്ചതാണ്. പ്രാതിപതിയത്തിന്റെ ഉദാഹരണം നേരത്തെ പഠിച്ചതാണ് സംബുദ്ധി. സംബുദ്ധിയാണ് ധാതുവിന്റെ ഉദാഹരണം ഇവിടെ വന്നു. അങ്ങനെ പഠിച്ചില്ലേ? പഠിച്ചില്ല. അങ്ങനെ അധിഹരി മാത്രമേ ഉള്ളൂ. സമാസം മുഴുവൻ അതിന്റെ ഉദാഹരണമല്ലേ? രാജ്ഞ പുരുഷ രാജങ്ങസ് പുരുഷസു. അവിടെ പ്രാതിസഞ്ജയുണ്ട്. പ്രാതിപത്തിന്റെ അവയവമായ സ്വപ്പിന് ലുക്ക് വരുന്ന പഠിച്ചതല്ലേ? എങ്ങനെ പ്രാതിസഞ്ജ അവിടെ വന്നു? കൃത്തത് സമാസ പ്രാതിസഞ്ജയല്ലേ? പ്രാതിപതിസഞ്ജ വന്നപ്പോ സ്വപ്നം ലുക്ക് വന്നു. ഇവിടെ ധാതുവാണോ? ഏ സൂത്രപ്രകാരം ധാതുവിന്റെ അമോയമായ സ്വപ്നം ലുക്ക് വരും. ആണ് ഏതയോ അവയവസ്യ സുപോലുക്. അവിടെ പ്രാതിപതികത്തിന് ഉദാഹരണം വന്നു, ഇവിടെ ധാതുവിന് ഉദാഹരണം വന്നു എന്നുള്ള വ്യത്യാസം. അപ്പൊ സുപ്പിനെടുക്കു വന്നിട്ട് എങ്ങനെ ഇരിക്കും? പുത്ര യാന്നിരിക്കുന്നു. ഇത് ധാതുവാണ്. അവിടെ പ്രാതിപതിയായോണ്ട് അതിൽ നിന്ന് എന്ത് വന്നു? രാജൻ എസ് പുരുഷസു സമാസം വന്ന് സുപ്പിനെടുക്കുമെന്ന് പ്രാതിപതിയായോണ്ട് അവിടെ എന്ത് വന്നു? സുപ്പ് വന്നു. പക്ഷെ ഇവിടെ പ്രാതിപതിയല്ല, അതുകൊണ്ട് സുപ്പ് വരത്തില്ല. പിന്നെ ഇവിടെ എന്താ? ധാതുവാണ്. ഇവിടെ എന്തുവരും? കെജിച്ച അവർണസ്യഈഹി. കെച്ച് പരമിരിക്കുമ്പോ എന്ന് പറയുമ്പോ അറിയാം അവർണ എവിടെയിരിക്കും? പൂർവ്വത്തിൽ. അതിന് ഈ വരും. ഇപ്പൊ പുത്ര യാന്നിരിക്കുന്നു, കെച്ചില യാ പരമിരിക്കുന്നു, പൂർവ്വത്തിൽ എന്ത് വന്നു? ഈ അകാരത്തിന് ഈകാരം വന്നിട്ട് പുത്രീയ ധാതുവായി. പുത്രിയ എന്ന് പറയുന്ന ധാതുവിൽ ആത്മനിയോഗത്തിന്റെ നിമിത്തമൊന്നുമില്ല. അതുകൊണ്ട് ഏ സൂത്രം വരുന്നു? ശേഷകർത്തരി പരസ്യ കർത്തരി എന്ത് വരുന്നു? ലട്ടു വരുന്നു. സൂത്രം ഏത്? ലകാരം വരുന്ന സൂത്രം ഏത്? നഗർമണിജ ഭാവേജാമന ലട്ട് ലട്ട് ലൊട്ട് എല്ലാം വരുന്നു. പുത്രിയ തീ വന്നു. തീ വന്നുകൊണ്ട് ഏത് സൂത്രം വരുന്നു? കർത്തരി ശപ്പും. പുത്രിയ ആ തീ പുത്രിയാന്നിരിക്കുന്നിടത്ത് എന്ത് വരുന്നു? പുത്രിയ തീ പുത്രിയ തീ എന്ന് വന്നു എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? പുത്രിയ തീ എന്ന് കണ്ടാൽ പുത്രനെ താൻ പുത്രനെ ഇച്ഛിക്കുന്നു. രാമ പുത്രിയ തീ എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? എന്റെ അർത്ഥമാണ് രാമ പുത്രം ഇച്ഛതി, അതാണ് എന്റെ അർത്ഥം. എന്നുവെച്ചാൽ ഇവിടെ സൂത്രത്തില് വൃത്തിയിൽ എന്ത് പറഞ്ഞു? വിഭാഷ അധികാരത്തിലായത് പ്രത്യയോ വാ. പ്രത്യം വികല്പമായി വരും. പ്രത്യം വികല്പമായി വരാത്ത പക്ഷത്ത് എന്തുവരും? വാക്യം വരും. ആത്മനഃ പുത്രം ഇച്ഛതി. രണ്ടും പ്രയോഗം ശരിയാണ്. ആത്മനഃ പുത്രം ഇച്ഛതി എന്ന് പറയുന്നതിന് പകരം പുത്രിയതി സഹ പുത്രിയതി എന്നും പറയാം. അപ്പൊ ഇവിടെ സുബന്ധമായ പുത്രശബ്ദം പുത്രീയ ധാതുവായി തിങ്ങന്തമായി മാറി പുത്രിയതി. ഇത് എവിടെ വേണോ ഈ പരിപാടി ചെയ്യാം. ശിഷ്ടപ്രയോഗം അനുവദിക്കുക. ഏത് ശബ്ദത്തിൽ നിന്നും പറഞ്ഞിട്ടോ? എവിടെയെങ്കിലും ശിഷ്ടപ്രയോഗം ഉണ്ടെങ്കിൽ അതെങ്ങനെയാ? അത് പഠിച്ച് സ്ത്രീ പ്രത്യേകം പഠിച്ചിട്ടുണ്ടോ? ആ പിന്നെ പഠിച്ചതിനെ കുറിച്ച് ചിന്തിക്കാം, പഠിക്കാത്തതിനെ കുറിച്ച് എങ്ങനെ ചിന്തിക്കാം? കെച്ച് പ്രത്യയോ വാസ്യ എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? പിന്നെന്താ? എങ്ങനെ പുത്ര പുത്ര മനസ്സിലായില്ല. അതല്ലേ പറഞ്ഞു പുത്രം ആത്മന ഇച്ഛതി എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? പുത്രം ആത്മന ഇച്ഛതി എന്ന് പറയുന്ന ഈ അർത്ഥത്തിലാണ് കെച്ച് പ്രത്യം വരുന്നത്. കെച്ച് പ്രത്യം വരും പുത്രീയതി. പുത്രം ആത്മന ഇച്ഛതി എന്ന് പറഞ്ഞാൽ പിന്നെ എന്താ അർത്ഥം? വേറെ എന്തെങ്കിലും അർത്ഥം വരും? പുത്രം കെച്ചില്ലെങ്കിൽ പുത്രം ആത്മന ഇച്ഛതി എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? അങ്ങനെ ഒരർത്ഥം അതിനുണ്ടാകുന്നോ ചോദിക്കുന്നത്. ചോദ്യം എനിക്ക് വ്യക്തമാകുന്നില്ല. പുത്രി യതി എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? പുത്രം ആത്മനയിച്ചതി. പുത്രം ആത്മനയിച്ചതി എന്ന് പറയുന്നിടത്ത് കെച്ചുണ്ടോ? പുത്രം ആത്മനയിച്ചതി. പിന്നെ അവിടെ പുത്രം ആത്മനയിച്ചതി എന്ന് പറയുന്നതിന് അർത്ഥമുണ്ടോ? പിന്നെന്താ കുഴപ്പം? എന്താ ചോദ്യം? പുത്രം ആത്മനയിച്ചതി എന്ന് പറയുന്നിടത്ത് എന്തർത്ഥമുണ്ടോ എന്നാ ചോദിക്കുന്നത്. പിന്നെ എവിടെയാ പുത്രം? പുത്രം തീന്ന. അതെങ്ങനെ വരും പുത്രം തീന്ന്? പുത്രം തീന്ന് എങ്ങനെ രൂപം വരും? ഏ സൂത്രം? പുത്രം തീ, പുത്രം നിന്ന് തീ വിധിക്കുന്ന സൂത്രം ഏത്? അതിന് സൂത്രം വേണ്ടേ? പുത്രശബ്ദത്തിൽ നിന്ന് തീ വിധിക്കുന്ന ഏ സൂത്രം? പുത്രശബ്ദത്തിൽ നിന്ന് കെച്ച് വിധിക്കുന്ന നമ്മൾ പഠിച്ചു, പ്രക്രിയയും പഠിച്ചപ്പോൾ പുത്രിയതി എന്ന് വരുന്നു. ഇനി പുത്രശബ്ദത്തിൽ നിന്ന് തീ വിധിക്കുന്ന സൂത്രം ഏത്? പുത്രശബ്ദത്തിൽ നിന്ന് തീ വിധിക്കുന്ന പ്രത്യേകോപയ പ്രത്യലക്ഷണത്തിന്റെ അർത്ഥം അതാണ്. എന്താണ് അതിന്റെ വൃത്തി? എന്താണ് പ്രത്യേകോപയ പ്രത്യലക്ഷണം? അതിന്റെ അർത്ഥം എന്താണ്? അത് തീ വിധിക്കുന്നുണ്ടോ? അതായത് വാക്യം പുത്രം ആത്മന ഇച്ഛതി എന്ന് പറയുന്നത് ഇത് ലൗകിക വിഗ്രഹം. അലൗകിക വിഗ്രഹത്തിലാണ് എന്ത് സംഭവിക്കുന്നത്? പ്രക്രിയകളെല്ലാം സംഭവിക്കുന്നു. അലൗകിക വിഗ്രഹം വന്നു കഴിഞ്ഞാൽ അവിടെ പ്രക്രിയകളെല്ലാം സംഭവിച്ച് പുത്രിയതി എന്ന് പറയും. കെച്ച് വാ എന്ന് പറഞ്ഞാൽ കെച്ച് പ്രത്യേകം വിധിക്കുന്നു, വിധിക്കാത്ത പക്ഷത്തിൽ വാക്യം ഉപയോഗിക്കും. വിധിക്കുന്ന പക്ഷത്തിൽ പുത്രിയതി, വിധിക്കാത്ത പക്ഷത്തിൽ വാക്യം. ഇതിന്റെ രണ്ടും അല്ല മൂന്നാമതൊന്നുമില്ല, ആണും പെണ്ണും അല്ല, നംസകമൊന്നുമില്ല ഇവിടെ. ഒന്നുകിൽ കെച്ച് പ്രത്യാന്തം പുത്രിയതി ഉപയോഗിക്കുക, അല്ലെങ്കിൽ വാക്യം ഉപയോഗിക്കുക. ഇനി മൂന്നാമത്തേത് കെച്ച് പ്രത്യം വിധിച്ചില്ലെങ്കിൽ എന്താണവിടെ? വാക്യമാണ് ആത്മനഃ പുത്രം ഇച്ഛതി. അവിടെ ഒന്നും സംഭവിക്കുന്നില്ല. വിഗ്രഹത്തിനനുസരിച്ചിട്ടല്ലേ വിധിക്കുന്നത്? രാജ്ഞഃ പുരുഷഃ. അങ്ങനെ വിഗ്രഹിച്ചു കഴിഞ്ഞാൽ എന്ത് ചെയ്യാൻ പറ്റൂ? രാജ്ഞഃ പുരുഷ എന്ന് വിഗ്രഹിച്ചാൽ എന്ത് സാധിക്കും? സമാസം. അല്ല സമാസം വരും. സമാസം വന്നു കഴിഞ്ഞാൽ എന്തുവരും? രാജപുരുഷ. സമാസം വന്നില്ലെങ്കിലോ രാജപുരുഷ. അതുപോലെ തന്നെ ഇവിടെ ഇവിടെ എന്താ വിശേഷിച്ച്? പുത്രിയതി, ബാക്കിയെല്ലാം സ്പഷ്ടം. ലിട്ടിൽ പുത്രിയതി, ബാക്കി ലിട്ടില് പുത്രി ദീർഘമാണ്. പുത്രി പുത്രീയ. പുത്രിയിൽ നിന്ന് ആം വരുമ്പോ എന്ത് വരുന്നു? അതോ ലോക പുത്രിയാം. പുത്രിയാം ചുക്കാല ഇതെന്തെല്ലാവർക്കും ബാധകമല്ലേ? ഒന്ന് രണ്ടു പേര് മാത്രം പറഞ്ഞാൽ മതി. ഇവിടെ പുത്രീയ എന്ന് കേൾക്കുമ്പോ പുത്രീ പുത്രിയെ കുറിച്ച് ചിന്തിക്കരുത്, പുത്രിയെ കുറിച്ചല്ല പറയുന്നു. ചിലർക്ക് അങ്ങനെ സംശയമില്ല, പുത്രി എന്ന് പറഞ്ഞുകൊണ്ട് എന്താണ്, പുത്രിയെ ഇച്ഛിക്കുകയാണോ? അതല്ല, ഇവിടെ പുത്രനെ ഇച്ഛിക്കുകയാണ്. പറയാം, അതെങ്ങനെയാണ് പറയാം. പക്ഷെ ക്രൂ ഭൂ അസ് എന്നല്ലേ പറഞ്ഞിരിക്കുന്നു. അപ്പോ ക്രൂ കഴിഞ്ഞ് ഭൂ കഴിഞ്ഞ് അസ് പറയുന്നതാണ്. ലുട്ടിൽ വരുമ്പോ വന്നിരുന്നു പുത്രീയ ത, എട്ട് വന്നു കഴിഞ്ഞാൽ പുത്രിയ ഇട്ട് എന്നിരിക്കുമ്പോ സൂത്രം വരുന്നു. അപ്പൊ പുത്രീത ിട്ടില്ല, അങ്ങനെ തന്നെ പുത്രീയ സ്യ അതോല വന്നിട്ട് അടുത്ത് ഇതില്ലെങ്കില് ആശയല്ലെങ്കിൽ പുത്രീയാ ഇരിക്കുമ്പോ ഏത് വരുന്നു? അപ്പൊ പുത്രി രണ്ട് യകാരം, രാജാനം ആത്മനഹ ഇച്ഛതി, തനിക്ക് രാജാവിനെ വേണമെന്ന് ആഗ്രഹിക്കുന്നു. രാജ്ഞി, കന്യക, മന്ത്രി, പ്രജ ആരുമാകാം. അങ്ങനെ വരുന്നിടത്ത് ലൗകികഗ്രഹമാണ്. രാജാനം ആത്മനഹ ഇച്ഛതി, അലൗകികഗ്രഹം എങ്ങനെ വരും? രാജാനെന്ന് വരുമോ? രാജൻ അമ്മ കിച്ച് രാജൻ അമ്മ കിച്ച്. ഇപ്പൊ രാജൻ അമ്മ എന്നിരിക്കുന്നിടത്ത് സുബന്ധമാണ്. രാജൻ എന്ന് പറയുന്ന പ്രാതിപതികമാണ്. പ്രാതിപതികത്തിന്റെ പരത്തിലാണ് എന്ത്? അമ്മന്ന്. രാജന്റെ നകാരത്തിന്റെ ലോകം വരാൻ സൂത്രം ഏതാണ്? പക്ഷെ അവിടെ എന്തു പറഞ്ഞു? പ്രാതിപതിക സംജ്ഞകം യത്പദം തവന്തസ്യ നസ്യ ലോപസ്യ. രാജൻ അമ്മന്നിരിക്കുന്നത് പദമാണോ? രാജന് പദസംജ്ഞ ഉണ്ടോ? രാജൻ അമ്മന്നിരിക്കുമ്പോ, രാജൻ അമ്മന്നിരിക്കുമ്പോ രാജന് പദസംജ്ഞയുണ്ടോ? രാജൻ അമ്മന്നിരിക്കുമ്പോ രാജൻ ശബ്ദത്തിന് പദസംജ്ഞയുണ്ടോ? ഇല്ല. പിന്നെന്ത് സംജ്ഞയുള്ളത്? അത് പ്രാതിപസഞ്ജയുണ്ടോ? യജിഭം പ്രകാരം രാജൻ അമ്മന്നിരിക്കുമ്പോ പ്രസംജ്ഞയുണ്ടോ? എന്താണ് യജിഭമിന്റെ വൃത്തി? അസർവനാമസ്ഥാനത്തിലെ ബസഞ്ഞ വരും. അമ്മ അസർവനാമസ്ഥാനമാണോ? അവിടെ പദസഞ്ജ വരത്തില്ല. പക്ഷെ രാജൻ അമ്മക്കെച്ചെന്നിരിക്കുമ്പോ കെച്ചിൽ യാ ശേഷിക്കുന്നു. സനാദ്യന്ത ധാതവ പ്രകാരം ദാവസഞ്ജമാണ്. ദാവസഞ്ജ വന്നു കഴിഞ്ഞാൽ സുബോ ധാതു പ്രാഥമിക പ്രകാര സുപ്പ് ലോപിക്കും. പ്രത്യേക ലോപയെ പ്രത്യേക ലക്ഷണം സ്വീകരിച്ചു കഴിഞ്ഞാൽ എന്തുവരും? രാജൻ എന്ന് പറയുന്നത് പദമാകും. അപ്പൊ മാത്രമേ ആകത്തുള്ളൂ. പദമായി കഴിഞ്ഞാൽ എന്തുവരും? നലവ് പ്രാതിപതികം ദിശ പ്രകാരം നഗാരം ലോപിക്കുമ്പോൾ എന്തായി? രാജ യ. രാജ യാന്നിരിക്കുന്നിടത്ത് എന്തുവരും? കെച്ചിച്ച. രാജയിൽ അകാരത്തിന് ഈത്വം വന്നിട്ട് രാജീയ രാജീയത്തി എന്ന് പറയുന്നു. ഇവിടെ മുമ്പൊരു സൂത്രം വന്നിട്ടുണ്ട്. ഇവിടെ ഇപ്പൊ രാജൻ എന്ന് പറയുന്നിടത്ത് എക്കാരണം വെച്ച് എന്തായാലും ഇത് പദമാവും. പദമായി കഴിഞ്ഞാൽ നലോ പ്രാതിനിധ്യ പ്രകാരം നഗാരം ലോപിക്കാം. പക്ഷെ ഇവിടെ ഒരു നിയമസൂത്രം വരുന്നു. എന്താണോ? കെചിക്കെങ്ങിച്ച നാന്തമേവ പദം നാന്യത്. അടുത്തിന് കെങ്ങി വിധിക്കും. കെച്ച്, കെച്ചും കെങ്ങും പരമിരിക്കുമ്പോ നഗാരാന്തത്തിന് മാത്രമേ പദസഞ്ജയുള്ളൂ. നാന്തം ഏവ പദം നാന്യത്. നഗാരാന്തം അല്ലെങ്കിൽ പദസഞ്ജ ഇല്ല. ഇവിടെ പദസഞ്ജയുണ്ടോ? നഗാരാന്തം ആയതുകൊണ്ട് പദസഞ്ജയുണ്ട്. ഈ സൂത്രം ഇല്ലെങ്കിൽ പദസഞ്ജയുണ്ടോ? പിന്നെ സൂത്രത്തിന്റെ ആവശ്യം എന്താ? അത് തന്നെ എന്റെ ആവശ്യം. എന്തോ എന്തോ നിയമം ചെയ്യുന്നോണ്ട് എന്താ പ്രയോജനം? നഗാരാന്തം അല്ലാത്തടത്ത് പദസഞ്ജ വരത്തില്ല. ഉദാഹരണം വാച്യതി. അടുത്ത് പറഞ്ഞു വാചം ആത്മന ഇച്ഛതി. വാചം ആത്മന ഇച്ഛതി. വാച് അം കെച്ച് ദാസഞ്ജ വന്നു. സുബോധാതു പ്രാതിവിധിക സുപ്രീം ലോകം വന്നു. വാച്യ വാച്യ ധാതുവായി. ഇവിടെ വാച്ചെന്ന് പറയുന്നത് നാന്തമല്ല. അതുകൊണ്ട് പദസഞ്ജ പദസഞ്ജയില്ലാത്തതുകൊണ്ട് എന്ത് സംഭവിക്കും? ചോക്കു പ്രകാരം കുത്തും വരത്തില്ല. പദസഞ്ജ ഉണ്ടെങ്കിൽ എന്തുവരും? കോച്ചു പ്രകാരം കുത്തും വരും. ജലാം ജസ്വന്ത ജസ്തും വരും. വാഗ്യതി എന്ന് പറഞ്ഞത് പക്ഷെ അത് വരത്തില്ല. നിയമം ചെയ്യുന്നുണ്ട് ഇവിടെ പദസഞ്ജയില്ല. വാച്യതി. അതുപോലെ തന്നെ ഗിരം ആത്മന ഇച്ഛതി. ഗിരം എന്ന് വെച്ചാലും വാക്ക് തന്നെ. ഗിര് അം കെച്ച് സനാദ്യന്ത ധാതോ ദാസഞ്ജ സുബോധാതു പ്രാതിപതികയോ ലുക്ക് ഗിര് യ. ഇവിടെ പദസഞ്ജ ഉണ്ടോ? നാന്തത്തിനെ പദസഞ്ജയുള്ളൂ. അതുകൊണ്ട് ഗിരെന്ന് പറയുന്ന രേഫത്തിന് പദസഞ്ജ വന്നാൽ എന്തോരും മറ്റും വരാം. അപ്പൊ ഇവിടെ എന്തു വരുന്നു? ഹനിച്ച. എന്താണ് അതിന്റെ വൃത്തി? സിദ്ധാതുരുതായ ഗിരെന്ന് പറയുന്നത് ഗിരം ആത്മന ഇച്ഛതി എന്ന് പറയുന്നിടത്ത് ഗിരെന്ന് പറയുന്നത് ഉപതയ്ക്ക് ദീർഘം വന്നിട്ട് എന്തുവരും? ഗീര്യതി എന്ന് വരും. പൂര്യതി. അതുപോലെ പുരം ആത്മന ഇച്ഛതി. അലവ് ഗ്രഹം എങ്ങനെയാവും? പുര അം യ. സുബോധാതു പ്രാതിപതിയോ പൂരിയ. പദസഞ്ജയില്ല. ഹലിച്ച പൂര്യതി. ദിവം ആത്മനെ ഇച്ഛതി, ദിവം ആത്മനെ ഇച്ഛതി. ദിവ അം യ സനാദ്യന്ത ധാതവ സുബോ ധാതു പ്രാതിപതിയോ ലോകം വരുന്നു. ദിവ യ പദസഞ്ജയില്ല, ഹരിച്ച ദീർഘവും വരുന്നില്ല. എന്തുകൊണ്ടാണ്? ദിവ്യതി എന്നേ വരുന്നുള്ളൂ. ദിവ്യതി എന്ന് വരുന്നില്ല, എന്തുകൊണ്ട്? ധാതുസഞ്ജയ. ദിവിന് ധാതുസഞ്ജയില്ല, എന്നാ പുരുകിരി രണ്ടിനും ധാതുസഞ്ജയുണ്ട്. എന്തുകൊണ്ട്? കിബന്ധം, കിബന്ധ വിജന്ത വിടന്ത ധാതുത്വം ന ജഹതി എന്നും പഠിച്ചിട്ടുണ്ട്. കിബന്ധ വിജന്ത വിടങ്ങൾക്കൊന്നും ധാതുത്വം നഷ്ടപ്പെടുന്നു. കിബന്ധമാണ്, അതിന് നമ്മൾ കൃതന്ധം പഠിക്കുമ്പോൾ പഠിക്കും. അപ്പൊ അതിന് ധാതു ഉള്ളതുകൊണ്ട് രേഖോ അന്തസ്യ ധാതുരുപദായകോ ദീർഘ. ഇതെല്ലാം ഇവിടെ എടുത്ത് കാണിച്ചുകൂടെ. ഇന്നും പദസഞ്ജ ഇല്ല. അതേസമയം രാജാനം ആത്മനഃ ഇച്ഛതി രാജ്ഞി കന്യക. അവിടേക്ക് എന്ത് വരുന്നു? രാജന് പദസഞ്ജയുണ്ട്. പദസഞ്ജ വന്നു കഴിഞ്ഞാൽ നകാരം ലോപിക്കും. പക്ഷെ നകാരം ലോപിച്ചു കഴിഞ്ഞാൽ അടുത്ത പ്രശ്നം വരും. കാരണം നകാരം ലോപിച്ചു കഴിഞ്ഞാൽ ഖേച്ഛിച്ച പ്രകാരം ഈത്വം വരണം, പക്ഷേ അത് വരത്തില്ല. അത് വരുന്നതിന് തടസ്സമുണ്ട്. എന്താണ്? എങ്ങനെ പൂർവ്വത്ര അസിദ്ധം വരുന്നു? നലോ പ്രാതിപന്ധ്യ അസിദ്ധമാണ്, ത്രിപാദിയിലാണ് അത് അസിദ്ധമാവും. ഏ സൂത്ര ദൃഷ്ടിയിൽ കെച്ചിച്ച, അപ്പം നകാരം അവിടെയുണ്ട്. അപ്പൊ പൂർവ്വത്തിൽ അവർണമില്ല, കെച്ചിച്ച പ്രകാരം ഈത്വം വരത്തില്ല. പക്ഷെ വരുന്ന എന്തുകൊണ്ട്? നലോപ സുസ്വര സജ്ഞാത്തും വിദുഷുകൃതി. എന്താണ് എന്റെ വൃത്തി? സ്വരവിദോ സജ്ഞാവിദോ സുബ്ബിദോ സ്വരോവിദോ സജ്ഞാവിദോ കൃതി തുക്വിദോ ച നലോപോ അസിദ്ധ നാന്യത്ര. ഉദാഹരണം നമ്മൾ നേരത്തെ പഠിച്ചതാണ്. ഏതൊക്കെയാണ് ഉദാഹരണം? ആ രാജൻ ബിസ്, രാജൻ ഭ്യാം, രാജൻ ഭ്യസ്. രാജൻ ഭിസ് എന്ന് പറയുന്നിടത്ത് അതോ ബിസ് ഐസ് വരൂ. എന്തുകൊണ്ട്? സുവിധിയിൽ നലോപം സിദ്ധമാണോ? സിദ്ധമാണ്. അസിദ്ധം സുപ്സ്വര സജ്ഞാത്തു വിദുഷുകൃതി അസിദ്ധോ നാന്യത്ര. ഇത്രയും സ്ഥലങ്ങളിൽ അസിദ്ധമാണ്. ഇത് സുബ്വിധിയാണ്, അതോ ബിസ് ഐസ് എന്ന് പറയുന്നത് സുബ്വിധിയാണ്. അവിടെ അസിദ്ധമായതുകൊണ്ട് രാജഭീനേ വരുന്നുള്ളൂ. രാജൻഭ്യാം നഗാരം ലോപിച്ച അസിദ്ധമായതുകൊണ്ട് സുവിച്ച തീർഘം വന്നിട്ട് രാജാഭ്യാം എന്ന് പറയുന്നില്ല. രാജ ബിസ് നഗാരലോപം അസിദ്ധമായതുകൊണ്ട് ഭൂവിന് ചല്യത്ത് വരുന്നില്ല. രാജേ ബിഹ വരുന്നില്ല. ഉദാഹരണം പഠിച്ചു. അതായത് അവിടെയെല്ലാം സുവിധി ആയതുകൊണ്ട് നലോപം സിദ്ധമാണോ? അസിദ്ധമാണോ? അസിദ്ധമാണ്. സിദ്ധമല്ല, അസിദ്ധം. സിദ്ധമല്ല, അസിദ്ധം ആണ്. അതുകൊണ്ട് അതോ ബിസ് ഐസ് ബഹുവിന് ജല്യ പിച്ച എല്ലാം വരുമ്പോൾ നകാരം ഇരിക്കും. നലോപം അസിദ്ധം ആണ്, സിദ്ധം അല്ല. അസിദ്ധം ആണ്, സിദ്ധം അല്ല. അല്ല. അതുകൊണ്ട് ഇവിടെയും എന്ത് വരുന്നു? ഇത് സുബ്വിധി സ്വരവിധി സുജ്ഞാവിധി കൃതിത്വ വിധിയിലൊന്നും പെടുന്നതല്ല. അതുകൊണ്ട് എന്തോരും ഇവിടെ നിലോപം സിദ്ധം അസിദ്ധം. അപ്പോ എന്തുവരുന്നു ഉഖ്യച്ച പ്രകാരം അകാലത്ത് നീത്തുമെന്ന് രാജീയ തീ രൂപങ്ങൾ അങ്ങനെ വരും. രാജീയാം ചകാര രാജീയ ഇട്ട് ത അതോ ലോക രാജീയ ഇട്ട് സ്യ രാജീയ തി വാച്യതി. അവിടെ ചോദിക്കുന്നു രാജീയതി നാന്തമേ വേദിക്കും വാച്യതി. അവിടെ കുത്തവും വന്നില്ല. വാച്യതയുടെ രൂപങ്ങൾ എങ്ങനെ? വാച്യതി വാച്യത വാച്യതി വാച്യത വാച്യത വാച്യത വാച്യമി വാച്യാവ വാച്യാമ വാച്യം ജഗാര വാച്യം ചക്രതു വാച്യം ചക്രതു വാക്യം ചകാ വാക്യം ചക്രതു വാക്യം ചക്ര വാക്യം ചക്രാര വാക്യം ചകര വാക്യം ചക്ര വാക്യം ചക്രമ ബോധു വാച്യം ബഭൂവ വാച്യം ബഭൂവിവ വാച്യം ബഭൂവധു വാച്യം ബഭൂവ വാച്യം ബഭൂവ വാച്യം ബഭൂവിവ വാച്യം ബഭൂവ വാച്യാമാസതു വാച്യാമാസ വാച്യാമാസിത വാച്യാമാസതു വാച്യാമാസ വാച്യാമാസ വാച്യാമാസിവ വാച്യാമാസ വാച്യ വാച്യയില്ല വാച്യ എട്ട് അതാണല്ലോ വെച്ചു വച്ചിത പറഞ്ഞോളൂ മുഴുവൻ ചേത്വാചേതം വാചേതം വാചേതം വാചേയം വാചേവ വാചേമ ഒരു രൂപം കൂടെ ഉണ്ട്. കെസ്യ വിഭാഷ അടുത്ത സൂത്രം. ഹല പ്രയോഹോ ഖിച്ച് കെങ്ങോർ ലോപോ വാർദ്ധാത്. ഹല്ലിന്റെ പരത്തിലിരിക്കുന്ന കെച്ചിനും കെങ്ങിനും ലോപം വരും. ബാ വികല്പമായിട്ട് അർദ്ധാതും പരവരിക്കും. ഹല്ലിന്റെ പരത്തിലിരിക്കുന്ന കെച്ചിനും കെങ്ങിനും എന്ന് പറഞ്ഞതുകൊണ്ട് യസൂത്രം വരുന്നു ആദേഹെ പരസ്യ വികാരം ലഭിക്കും. എട്ട് താസ് എന്നിരിക്കുന്നു. ആർദ്ധാതും പരത്തി വന്നു. അതുപോലെ തന്നെ വാച്ച് യ ആം, വാച്ച് യ ആം, വാച്ച് യ എട്ട് സ്യ, ഇങ്ങനെയുള്ള സ്ഥലങ്ങളിലെല്ലാം ആർദ്ധാതും പരവിരിക്കുമ്പോൾ എന്ത് വരുന്നു? ഹല്ലിന്റെ പരവിരിക്കുന്ന കെച്ചിന് ലോകം വിരിക്കുന്നു. അതേ പരസ്യപ്രകാരം യകാരം ലഭിക്കും. അതോ ലോപപ്രകാരം ആകാരം ലഭിക്കും. ചുരുക്കത്തിൽ യ അവിടെ കാണത്തില്ല. അപ്പൊ എന്ത് വരുന്നു? വാച്യാം എന്നുള്ളതിന് പകരം വാചാം ചകാര. അപ്പൊ രൂപങ്ങൾ അങ്ങനെ വരും. അർദ്ധാതുവത്തിലെ ലോകിക്കത്തുള്ളൂ. വാശിയല്ലെങ്കിൽ ഒരു വികാരം പോവും. ഒരു വികാരം അവിടെ ഉണ്ട്. ഹലഹ പരയോഹോ കെച്ച് കെങ്ങോർ ലോപോ വാർദ്ധാതുകേ ആദേഹ പരസ്യ അതോ ലോപഹ. കഴിഞ്ഞ സൂത്രത്തില് നക്കേഹേ കെച്ചി കെങ്ങിച്ച നാന്തമേവ നലോപഹ രാജീയതി നാന്തമേവേദികം വാച്യതി. അത് ഹലന്തമായതുകൊണ്ടാണ് കെസ്യ വിഭാഷാവുന്നത്. ഗീര്യതി പൂര്യതി ധാതോരിത്യേവ നേഹ ദിവമിച്ചതി ദിവ്യതി. ദിവ്യതി എന്ന് പറയുന്നിടത്ത് ഇത് സംഭവിക്കും. ഏതാണ്? കെസ്യ വിഭാഷ. ഇനി പറയുന്നത് നിങ്ങളുടെ ജ്യോതിയാണ്, കേട്ടോണ്ടിരിക്കുന്ന എന്റെ ജ്യോതി. ദിവാൻ ചക്ര ദിവാൻ ചകാര ചകാര ദിവാൻ ചക്രുവ ദിവാൻ ചക്രമ അല്ല, അതിന്റെ തന്നെ രണ്ട് രൂപമല്ലേ? എക്കാരമുള്ളത് പറഞ്ഞോ, നേരത്തെ പറഞ്ഞോ. ശരി, ശരി, നേരത്തെ പറഞ്ഞോ. ദിവ്യരിയുടെ അത് പറഞ്ഞത് വാച്യരിയുടെ അല്ലേ? ദിവ്യരിയുടെ ആദ്യം പോലെ പറയുന്നു. ലോട്ടിൽ ഒരു രൂപ വരുമോ? അർദ്ധാതുകത്തിലെ രണ്ടു രൂപം വരത്തുള്ളൂ. അടുത്ത് രണ്ട് യകാരം, ഇവിടെ ഒരു യകാരം. എങ്ങനെ അതിവ്യീത് മകാരു യകാരു എട്ടും അതിവ്യഷ്യതാം അതിവിഷ്യ ഇനി രണ്ടെണ്ണം കൂടെ ഉണ്ട്. ഗീര്യതി പൂര്യതി. ഗീര്യതി ഗീര്യാമാസതു ഗീര്യാമാസതു ഗീര്യാമാസതു ഗീര്യാമാസതു ഇവിടെ യക്കാരം ലോപിച്ചു കഴിഞ്ഞാല് ഹലിച്ച പ്രകാരം ദീർഘം വരും. യക്കാരം ലോപിച്ചു കഴിഞ്ഞാൽ പരത്തിൽ ഹല്ലുണ്ടോ? ആമല്ലേ ഇരിക്കുന്നു, പിന്നെ ദീർഘം വരും. ദീർഘം വരത്തില്ല. എങ്ങനെ ദീർഘമുണ്ടോ? ഇപ്പൊ രണ്ടു രൂപം വരും. അപ്പോ ഇവിടെ ലോപിച്ചു കഴിഞ്ഞാല് പ്രത്യയലോപേ പ്രത്യയലക്ഷണം യകാരോ അകാരത്തിന്റെ സ്വീകരിച്ചു കഴിഞ്ഞാൽ എന്തോരും ദീർഘം വരാം. പക്ഷെ അജപ്പരസ്വൻ പരനിമിത്തമായ അജാദേശം സ്ഥാനീയത്വവും സ്ഥാനീഭൂതാത് അജഹ പൂർവത്വേന ദുഷ്ടസ്യ വിധവും. സ്ഥാനീയത്വത്തെ പ്രാപിച്ചാലും കുഴപ്പമൊന്നുമില്ല, കാരണം ഇവിടെ പരം ഏതാണ്? യകാരം. യകാരമാണ് ഹല്ല്. അപ്പൊ അതിനെ സ്വീകരിച്ചുകൊണ്ട് എന്ത് വരാം? ദീർഘം വരാം, കുഴപ്പമില്ല. അങ്ങനെ യകാരം പരത്തിലുണ്ടല്ലോ, അകാരം ഇരിക്കുന്നതിന് ദോഷമില്ലല്ലോ. കല്ല് പരത്തിലിരുന്ന എന്ത് വരും? ഉദയ്ക്ക് ദീർഘം വരും. അതിന്റെ പരത്തിലേ ആ ഇരിക്കുന്നു. യാ മുഴുവനെ വേണ്ട, യകാരം മാത്രം മതി. യാ പരത്തിയിരിക്കുമ്പോ എന്ത് വരും? അതിന്റെ പരത്തിലല്ലേ ഇരിക്കുന്നു. അത് സ്ഥാനീയത്വത്തെ പ്രാപിച്ചെന്ന് വിചാരിച്ചുകൂടെ ദോഷമുണ്ടല്ലോ. എന്തുകൊണ്ട് ഇവിടെ യകാരത്തിന് പരമല്ലേ അകാരം? യകാരം പരതരിക്കുമ്പോൾ എന്തൊരു ഹലിച്ച പ്രകാരം ദീർഘം വരും. അച്ഛന്റെ അതൊന്നോട്ട് വേനെന്താ? അങ്ങനെ അതേ, അതിനെന്താ ഇവിടെ പ്രശ്നം? എന്താ പരനിമിത്ത ആദേശം എന്ന് പറയുന്ന എന്താണ്? ലോകം സ്ഥാനുവസ്യ സ്ഥാനുഭൂത അത് പൂർവത്വേന ദുഷ്ടസ്യവിത് ഉപത എന്ന് പറഞ്ഞിട്ടുണ്ടോ? അതിവിടെ വിഷയമേ അല്ല. ഉപതയെന്ന് പറയുന്നില്ലല്ലോ. സ്ഥാനിയായ അച്ഛന്റെ പൂർവത്തിന് വരുന്ന വിധി ഏതോ പറഞ്ഞു. സ്ഥാനീയത്വത്തെ പ്രാപിച്ചാലും കുഴപ്പമില്ല. പിന്നെ എന്തു വരുന്നു? രേഭവാന്തസ്യ ഉപതായ ഗിരി, രേഭത്തിന്റെ ഉപതയായ ഇകാരത്തിനെന്തോരും നിർവനും പരത്തിൽ അല്ലിരിക്കുമ്പോൾ യകാരമിരിക്കുന്നു. ലോപിച്ചു കഴിഞ്ഞാൽ സ്ഥാനീയത്വന യകാരം അവിടെ സ്വീകരിച്ചു കഴിഞ്ഞാൽ ദീർഘം വരാം. സ്ഥാനീയത്വന യകാരത്തെ അവിടെ സ്വീകരിക്കുമ്പോൾ ദീർഘം വരും. അത് ഏതിനും സ്ഥാനീയത്വം, അകാരത്തിന് സ്ഥാനീയത്വം സ്വീകരിക്കുന്ന സൂത്രപ്രകാരം, യകാരത്തിന് സ്ഥാനത്ത് സ്വീകരിക്കുന്ന സൂത്രപ്രകാരം, സ്ഥാനികത്വത്തെ സ്വീകരിക്കാൻ വേണ്ടി ഏതൊക്കെ സൂത്രമുണ്ട്? അത് സ്വീകരിക്കാം. അപ്പൊ ഏകാരം അവിടെ കാണും. അജപരസ്വൻപൂർവ്വം ഇത് സ്വീകരിക്കാം. അത് അത് അകാരത്തിന് സ്ഥാനികത്വത്തെ സ്വീകരിക്കും. ഇവിടെ അതിൻ്റെ ആവശ്യമില്ല. ഇവിടെ അതും വരാം, പക്ഷെ അതുകൊണ്ട് പ്രയോജനമൊന്നുമില്ല. പ്രത്യേക പ്രത്യക്ഷം സ്വീകരിച്ചു കഴിഞ്ഞാൽ എന്തുവരും? പക്ഷെ അതിന് ഇവിടെ ലുക്ക് എങ്ങനെ വരുന്നു? ലുക്ക് ലുക്ക് ലുക്ക് ഇവിടെ എവിടുന്ന് വന്നു? യക്കാരം എന്ന് പറയുന്നത് ലുക്കാണോ വരുന്നത്? ലോപമാണ്. അതുകൊണ്ട് ദീർഘം വരാം.